자, 누웠어. ഇതെന്താണ്? ഇതിന്റെ സന്ധിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? തേജോഭാവം എന്നുള്ളത് ആണോ? തേജോഭാവ തേജസ് അഭാവം എന്നാണ്. തേജസ് അഭാവ എന്ന് വിഗ്രഹിക്കും. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തേജസ് അഭാവാന്തരിക്കും. തേജസ് പ്ലസ് അഭാവ തേജസ് അഭാവം നടത്തുന്നത് സന്ധി വരും. തേജസ് അഭാവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ തേജസ് അഭാവ എന്ന് വരും. തേജസ് അഭാവ എന്നിരിക്കുന്ന നടത്തുന്നത് എങ്ങനെ സന്ധി വരുമെന്ന് ചോദിച്ചത്. ആദ്യം ഋത്വം വരുന്നു, തേജര് അഭാവം ഉത്തം വരും, തേജ തേജോ അഭാവ തേജോഭാവ എന്ന് വരും. എന്താ അതിന് സംശയം? എന്താണ് തേജോ അഭാവ? തേജോ ഭാവ എന്ന് വരേണ്ട കാര്യമില്ലല്ലോ. തേജസ്സിന്റെ അഭാവം, തേജസ്സിന്റെ അഭാവം തേജോ അഭാവം എന്ന് വരും. പ്രശ്ലേഷം വേണമെന്നില്ലല്ലോ, അതൊരു നിയമമല്ലോ. പ്രശ്ലേഷം വേണമെന്ന് നിയമമില്ല. പ്രശ്ലേഷനൊക്കെ പിൽക്കാലത്ത് വന്നേ. സന്ധിയിൽ പ്രശ്ലേഷണം എന്ന് പറയുന്ന ഒരു സന്ധി പഠിച്ചിട്ടുണ്ടോ? പ്രശ്ലേഷണം എന്ന് പറഞ്ഞൊരു സന്ധിയില്ല. ഇനി എങ്ങനെയാണ് തേജസ് ഭാവാന്നിരിക്കുന്നത്? തേജസ് ഭാവ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഋത്വം വരും. അപ്പോൾ തേജര് ഭാവ പരത്തിൽ ഹശുണ്ടോ? എന്തില്ലാത്തുണ്ട്? ഹശ് അല്ലേ? ഇല്ലാന്ന് പറഞ്ഞു. പൂർവത്തിൽ അകാരമുണ്ട്. അപ്പോ എന്ത് വരും? പിന്നെ വരേണ്ട ഭോഗോപൂർവശിവാശിയാണ്, അത് വരേണ്ടതാണ്. അത് വരൂ. എന്തുകൊണ്ട്? വശിച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ തേജോ ഭാവ എന്ന് വരും. അപ്പോ അത് നമ്മള് ഈ പ്രശ്ലേഷണൊക്കെ ഇടുന്ന പിൽക്കാലത്ത് വന്നാണ്, പഴയകാലത്ത് അതില്ല. അപ്പോൾ നമ്മളെ സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കി പിരിച്ചെടുക്കും. എങ്ങനെയാണെന്നുള്ളത് വേറെ വഴിയൊന്നുമില്ല. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് ഈ വ്യാഖ്യാതാക്കൾ ഒരേ കാര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളും പലയിടത്തും വരുന്നത്. രണ്ടു തരത്തിലും പിരിക്കാം. സവർണ ദീർഘം വരുന്നിടത്ത് പൂർവ്വം വിറസവും പരം വിറസവും, പൂർവ്വം ദീർഘം പരം ദീർഘം. എന്തു വന്നാലും ദീർഘം വന്നാൽ എങ്ങനെയായിരിക്കും? വന്നിരിക്കും. അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് സന്ദർഭം അർത്ഥമെല്ലാം നോക്കി മനസ്സിലാക്കും. ഇവിടെ അഭാവ എന്നാണ്. അർത്ഥമനുസരിച്ച് പ്രശ്ലേഷൻ നിർബന്ധമില്ല. ഇവിടെ എന്താണ് മഖമൻ ശബ്ദം? ആദ്യം മഖവാ ബഹുളം പ്രകാരം എന്ത് ചെയ്തു? ഇത്ര ആദേശം വന്നു അറിയത്തായിപ്പോയി. അപ്പൊ അവിടെ മഖവാൻ എന്ന് വെച്ചാൽ മഖവാൻ മഖവൻ എന്നുള്ള പ്രാതിപദികത്തിൽ നിന്ന് മഖവാൻ എന്നൊരു രൂപം വരണമെങ്കിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? ത്രിവിധിച്ചാലേ പറ്റൂ. അന്താദേശമായി ത്രിവിധിച്ച് നിന്ന് സുലോപിച്ച് തകാർ രൂപിച്ച് ഉദാതു നിന്ന് മഖവാൻ എന്ന് വരും. അല്ലെങ്കിൽ മഖവൻ ശബ്ദത്തിൽ നിന്ന് മഖവാൻ എന്ന രൂപം വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മഖവനിൽ നിന്ന് മഖവ എന്ന രൂപം വരത്തില്ല? എന്തുകൊണ്ടാണ്? മഖവാൻ എന്ന രൂപം എന്തുകൊണ്ടാണ് വരാത്തത്? മഖവാന്നേ വരത്തുള്ളൂ. മഖവൻ ശബ്ദത്തിൽ നിന്ന് മഖവാൻ എന്ന രൂപം ഒരിക്കലും വരത്തില്ല ത്രിവിധിച്ചില്ലെങ്കിൽ. അതിനാണ് ത്രിവിധിച്ചത്. അത്രിവിധിച്ചില്ലെങ്കിൽ എന്തുവരും? മഖവൻ സൂന്ന് രൂപം ഉപതാതിരിക്കുമെന്ന് സുലോപിച്ച് നഗാറിൽ ലോപിച്ച് മഖവാ എന്ന് വരും. അതുകൊണ്ട് വികല്പമായിട്ട് മഖവാ എന്ന് രൂപം വരും. ആ മഖവൻ ശബ്ദത്തിന്റെ ത്രി വരാത്ത പക്ഷത്തിൽ മഖവ മഖവൻ അവന്നിരിക്കും. മഖവാനവും ഉപതാതിരവും മഖവാനഹ ഹേ മഖവൻ സുരൂപിച്ചു. സു സംബോധനയിൽ ഹേ മഖവൻ ഉപതാതിരവും വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഉപതാതിരവും വരാത്തത്. ുന്നു മഖവൻ ശസ് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? മഖോനാം അദധിതേ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സംപ്രസാരണം വരുന്നു. ഏതിന്? ഏതിനാണ്? അത് വകാരത്തിനാണെന്ന് എങ്ങനെ മനസ്സിലായി സംപ്രസാരണം? സൂത്രം ഇഗ്ഗണ സംപ്രസാരണത്തിൽ നിന്ന് മനസ്സിലായി. സംപ്രസാരണം വരുന്നത് ഇഗോ എണച്ചിയുടെ നേരെ വിപരീതം. എണ്ണിന്റെ സ്ഥാനത്ത് വരുന്ന ഇക്കാണ് സംപ്രസാരണം. അപ്പൊ ഇവിടെ എണ്ണിൽ പെടുന്ന ഏതാണ്? സംപ്രസാരണം. ഇഗോ എണച്ചിയുടെ നേരെ വിരുദ്ധം. എണ്ണിന്റെ സ്ഥാനത്ത് വരുന്ന ഇക്ക് സംപ്രസാരണം. അപ്പൊ ഇവിടെ എണ്ണിൽ പെടുന്ന മഖവൻ ശബ്ദത്തിൽ എണ്ണിൽ പെടുന്ന ഏതാണുള്ളത്? അതിന് സംപ്രസാരണം എന്ന് ഏത് വരും? മഖ ഓ അല്ലതിരിക്കുമ്പോ എന്തുവരും? സംപ്രസാരണ. എന്താണ് എന്റെ വൃത്തി? സംപ്രസാരണ അച്ചി പൂർവരൂപം ഏകാദേശ. സംപ്രസാരണത്തിന്റെ ഫലത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അച്ചേതാണ്? ഏതാ? വകാരത്തിന്റെ ഫലത്തിലുള്ള അകാരം. ഇവിടുത്തെ സംപ്രസാരണം ഏതാണ്? ഏതു? അകാരത്തിനൊന്ന് ഊവിന്റെ ഫലത്തിലായിരിക്കുന്നു. സംപ്രസാരണാച്ചി എന്താ വരുന്നത്? സംപ്രസാരണാച്ചി പൂർവ്വരൂപം ഏകാദേശ. ഇവിടുത്തെ പൂർവ്വരൂപം ഏതാണ്? അത് ഏകാദേശമായി എവിടെ വരും? ഊവിന്റെ അടിസ്ഥാനത്ത് വന്നിട്ട് എന്തായി? മഖ ഊ ആ ഊ ഇരിക്കുമ്പോ സൂത്രം വരും. ആക്കും ഊഹിക്കും എന്തുവരും? ഓ മഖോൻ അസ് മഖോനഹ. ധനുഷോ യുവ മഖോനാം അതദ്ധിതി അന്നന്താനാം ഭാനാം യേഷാം അസദ്ധിതി സംപ്രസാരണം മഖോനഹ. അടുത്ത് മഖവൻ തൃതീയയിൽ ഉണ്ടാവുന്നിരിക്കുമ്പോ എന്തുവരും? ശോ യുവ മഖോനാം അതദ്ധിതി സംപ്രസാരണം വരും. സംപ്രസാരണസ്യ പൂർവരൂപം ആ ഗുണഗുണം മഖോൻ. മഖോൻ എല്ലായിടത്തും ഒരുപോലെ വരും. ബസഞ്ഞുള്ളിടത്തെല്ലാം മഖോൻ എന്ന് വരും. അത് ഒരിടത്ത് മനസ്സിലാക്കിയ ബാക്കിയെല്ലാം എളുപ്പമാണ്. മഖോൻ ടാന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? മഖോൻ ആ മഖോന മഖവൻ ഭ്യാം എന്നിടത്ത് എന്തുവരും? പദസഞ്ജകളുണ്ട്. നഗരലോപിക്കുന്നു മഖവ ഭ്യാം സുബിച്ച വരുന്നില്ല, എന്തുകൊണ്ടാണ്? പൂർവത്രാസിത്വം മഖവഭ്യാം മഖവ ബിഹി. പദസഞ്ജയുള്ളിടത്തെല്ലാം നഗരലോപിക്കുന്നു. പസഞ്ജയുള്ളിടത്തെല്ലാം മഖോൻ ചതുർത്ഥിയിൽ മഖോനേ മഖോനേ മഖവഭ്യാം മഖവഭ്യഹ. പഞ്ചമിയിൽ മഖോൻ അസ് മഖോനഹ മഖവഭ്യാം മഖവഭ്യ. ഷഷ്ടിയിൽ മഖോൻ അസ് മഖോനഹ മഖവഭ്യാം മഖവഭ്യഹ. മഖോനഹ മഖോൻ ഓസ് മഖോനോഹോ മഖോൻ ആം മഖോന മഖോൻ സപ്തമേവനത്തിലി മഖോനി മഖോനോഹോ മഖവ സു മഖവ സു. അന്നിവിടെ എഴുതിയിരിക്കുന്നത് ഹേ മഖോൻ മഖോദ്യം തൃത്വഭാവേ മഖവ സുടി രാജവത്. സുട്ടെന്ന് പറഞ്ഞാൽ സർവനാമസ്ഥാനം. അവിടെ രാജശബ്ദം പറയുന്നു, രാജാ രാജാനോ എന്ന് പറഞ്ഞതുപോലെ മഖവ മഖവാനോ. അപ്പൊ ഇവിടെ മഖവ മഖവഭ്യാം. ഇവിടെ മഖവന്റെ നഗാരം ലോപിച്ചു പോയി. ഇവിടെ മഖവാ ബഹുളം പ്രകാരം മഖവൻ ശബ്ദത്തിന് അന്താദേശം തൃതന്താദേശം വരാം. മഖവാഭ്യാം എന്നിരിക്കുന്ന അപ്പൊ പറയും ഇവിടെ അന്നന്തമല്ലല്ലോ എന്ന് പറയും. നഗാരം ലോപിച്ചു പോയല്ലോ. ഏകദേശകൃതം അനന്യവത് പ്രകാരം മഖവൻ ഭ്യാന്നിരിക്കുന്നിടത്ത് നഗാരം ലോപിച്ചു കഴിഞ്ഞാൽ മഖവാ ബഹുളം പ്രകാരം തൃ അന്താദേശം വരുമോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വരാം. അത് വന്നു കഴിഞ്ഞു. ഇപ്പോ ഇവിടെ തൃത്വം വരാത്ത പക്ഷത്തിൽ മഖവഭ്യാം എന്നുള്ളത് ഇവിടെയും നഗാരം ലോപിച്ചിരിക്കുകയല്ലേ. ഏകദേശം അനന്യവത്വം എന്ന് പറയുന്ന നിയമം അനുസരിച്ച് ഇവിടെ വരാമോ എന്നാണ് ചോദ്യം. പുറത്രാസിദ്ധം എങ്ങനെ? ഏതിന്? ആര്? പുറത്രാസ് സുബ്വിധിയാണ് നലോപവിധി എന്ന് പറയുന്നത് സുബ്വിധിയാണോ എന്നുള്ളതാണ് അവിടെ പറയുന്നുണ്ടോ? പിന്നെ ഇവിടെ ചോദ്യം ഇതാണ്, ഏകദേശകൃതം അനന്യവത് എന്നുള്ള പ്രകാരം മഖവൻ എന്ന് പറയുന്നത് നഗാരം ലോപിച്ചു പോയാലും അത് മഖവത് ശബ്ദമാണ്. അപ്പം മഖവാബഹുളം പ്രകാരം തൃ അന്താദേശം വരാമോ? ഇതാണ് ചോദ്യം. ഉത്തരവും അതുപോലെ ലളിതമാണ്. ഒരുപാട് ചിന്തിച്ച് തലവ് വേണ്ട കാര്യമുണ്ട്. ഉം അപ്പം മഖോ മഖവഭ്യാം രൂപം വരത്തില്ല. അതുതന്നെ ഇവിടെയും വന്നു കഴിഞ്ഞാൽ പിന്നെ മഖവഭ്യാം രൂപം വരും. ശരി, എന്നാ അത് വിടാം. ഇവിടെ മഖവഭ്യാം നിരിക്കുന്നിടത്ത് മഖോനാം അതദ്ധിത പ്രകാരം സമ്പ്രസാരണം വരാം. ആ ചോദ്യ നകാരാന്തമല്ലല്ലോ എന്ന് പറയും. പക്ഷേ ഏകദേ സുഹൃതം അനന്യവർ പ്രകാരം ഏകദേ സുഹൃതം പ്രകാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ മഖവഭ്യാം എന്ന് പറയുന്നിടത്ത് മകാരത്തിന് സമ്പ്രസാരണം വരാമോ? ശരി, എന്നാൽ മഖവൻ അസ് എന്നിരിക്കുന്നു. മഖവൻ അസ് ദ്വിതീയ ബഹുവചനത്തിൽ മഖവൻ അസ് അവിടെ എന്ത് ചെയ്തു? അന്നന്തമാണ്, ബസഞ്ഞുണ്ട്, തദ്ധിതം വരത്തില്ല. അവിടെ സമ്പ്രസാരണം വരും. ഊ വന്നു, ഓ വന്നു, മഖോൻ അസ്. മഖവൻ ഭ്യാം എന്നുള്ളടത്ത് അവിടെ ബസഞ്ഞ ഇല്ല, അതുകൊണ്ട് അവിടെ സമ്പ്രസാരണം വരുന്നില്ല. ഇത്ര അന്താദേശം വരാത്തത് ഏകദേശവിദ്ധം അനന്യവത്വ പ്രകാരം. തൃ അന്താദേശം കാരണം മഖവാബഹുളം എന്ന് പറയുന്നത് തൃ അന്താദേശം എല്ലായിടത്തും വിധിച്ചിരിക്കുകയാണ്. അപ്പൊ മഖവഭ്യാം എന്ന് പറയുന്നിടത്തും ഏത് അത് വികല്പമാണ്. ബഹുളം എന്നോട് പറഞ്ഞിട്ടില്ലേ? ബഹളത്തിന് എന്താ അർത്ഥം പറഞ്ഞത്? വാദന്നല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഉചിത് പ്രവൃത്തി, ഉചിത അപ്രവൃത്തി, ഉചിത് വിഭാഷ, ഉചിത അന്യദേവ, പിന്നെ ശിഷ്ടപ്രയോഗാൻ അനുസരിച്ച് ലോകേ വിജ്ഞേയമേത ബഹുളഗ്രഹേതു, അല്ലെങ്കിൽ വിധേർവിധാനം ബഹുധാ സമീക്ഷ ചതുർവിധം ബാഹുളകം വതന്തി, രണ്ടു തരത്തിലും പറഞ്ഞു. ശ്വൻ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ശ്വൻ സൂന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ശ്വൻ സൂന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ബുധാദീർഘ സൂത്രപ്രകാരം പിന്നെ സ്വാൻ സൂന്നിരിക്കുമ്പോൾ ഭംഗി അഭ്യോദീർഘ സുലോപിച്ച് സ്വാൻ എന്നിരിക്കുമ്പോൾ സ്വ എന്ന് വരുന്നു. ശിവൻ അവന്നിരിക്കുമ്പോ സർവനാമസ്ഥാനം ചാസംബുദ്ധി ശ്വാൻ ഔ ശ്വാനൌ ശ്വൻ അസ് എന്നിരിക്കുമ്പോ സർവനാമസ്ഥാനം ചാസംബുദ്ധി ശ്വാന ഹേ ശ്വൻ സു എന്നിരിക്കുമ്പോ വരുമോ വരില്ല ശ്വൻ ഭംഗ്യാഭ്യോ പിന്നെ നങ്ങി സംതൃപ്തിയോ ഹേ ശ്വൻ ഹേ ശ്വാനോ ഹേ ശ്വാന ശ്വാനം ശ്വാനോ ശ്വൻ അസന്നിരിക്കുമ്പോൾ വരുന്നു ശ്വയുവമഖോ നാം അതദ്ധിതി സമ്പ്രസാരണം വരുമ്പോൾ ഏതിന് സമ്പ്രസാരണം വരും അപ്പോൾ എങ്ങനെ വരും രൂപം ശി ഊ അൻ എന്തുവരുന്നു അപ്പൊ എല്ലായിടത്തും എന്തോരും ശ്വൻ അജാതികൾ പരത്തിലിരിക്കുമ്പോ ശ്വന്നിന്റെ വകാരത്തിന് ശ്വയുവമഖോനാം അതിഥിതേ പ്രകാരം സമ്പ്രസാരണം വന്ന് ഉകാരം വന്ന് ഷു അന്നിരിക്കുമ്പോ സമ്പ്രസാരണ പൊറുവനും വന്ന് ശുൻ ടാപരത്തിലിരിക്കുമ്പോ ശുന ശുന് ഭ്യാന്ന് പറയുന്നിടത്ത് പിന്നെ ശുനേ മഖവൻ ശബ്ദത്തില് ആദ്യത്തെ രൂപങ്ങൾ എങ്ങനെയാണ് മഖവാൻ മഖവന്തൗ മഖവന്ത മഖവന്തം മഖവന്തൗ മഖവത് മഖവത് അസന്നിരിക്കുമ്പോ ഇവിടെ ശുവ മഖുവന മതത്തിലെ പ്രകാരം സമ്പ്രസാരണം വന്നുകൂടെ ഏകദേശവിധം ഏകദേശ വികൃതം അനന്യവത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മഖവത് എന്ന് പറയുന്നതും മഖവനാണ് അല്ലേ ഏകദേശ വികൃതം അനന്യവത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മഖവത് എന്തായി മഖവൻ അവിടെ സമ്പ്രസാരണം വരാൻ പാടില്ലേ എന്നാണ് പക്ഷെ അവിടെ മഖവത് മഖവത എന്നാണ് ഏകദേശവൃത അനന്യവത്തായി സ്വീകരിക്കുന്നു അപ്പൊ ഇത് നാന്തമായി മഖവൻ അതെ മഖവൻ അസന്നിരിക്കുന്നു ദ്വിതീയബഹുവചനത്തിലോ തൃതീയഗോവനത്തിലോ ചതുർഥിയഗോവനത്തിലോ ഒക്കെ മഖവൻ അസന്നിരുന്നു മഖവാബഹുളപ്രകാരം തൃഅന്താദേശമായി മഖവത്ത് ഇവിടെ സ്വയുവ മഖവനാമതധ്യതയെ പ്രകാരം മകാരത്തിന് സമ്പ്രസാരണം വരും അപ്പൊ ചോദിക്കും ഇവിടെ മഖവൻ അനന്തമല്ലല്ലോ അത്തന്തമല്ലേ ഏകദേശവൃതം അനന്യവത്ത് പ്രകാരം മകാരത്തിന് സമ്പ്രസാരണം വരാമോ എന്നാണ് എന്തുകൊണ്ട് ആവശ്യമില്ല പിന്നെ അത് പറഞ്ഞാൽ മതിയല്ലോ രൂപം ഇങ്ങനെയാണ് വേറെ നിയമമൊന്നും പറയണ്ട ഏത് അത് മഖവാ ബഹുളത്തിലല്ലേ ഇവിടെ ശവ്യവ മഖവന അതദ്ധ്യതയാണ് അതിൽ ബഹുളമില്ലല്ലോ അത് വരാമോ എന്നുള്ളതാണ് തൃ വന്നു കഴിഞ്ഞു അതിന്റെ കാര്യം കഴിഞ്ഞു ഇനി വരേണ്ടത് ശിവ മോഹന മതത്തിന്റെ അതിൽ ബഹളം പറയുന്നില്ല അതായത് ഏകദേശപകൃതം അനന്യവത്വം എന്നുള്ള നിയമപ്രകാരം ഇവിടെ വരത്തില്ല. ഏകദേശപകൃതം അനന്യവത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു നായുടെ വാലം പൊറിച്ചു കഴിഞ്ഞാൽ നായ് നായ് വേറെ ആകുന്നില്ല എന്നാത് പറയുന്നു. നായുടെ വാലം മുറിച്ചു കഴിഞ്ഞാൽ നായ് വേറെ ഒന്നാകുന്നില്ലെന്നാ പറയുന്നത് ഏകദേശം. പക്ഷെ നായുടെ വാലം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നായ വാലുള്ള നായ് എന്ന് പറയാൻ പറ്റൂ? നായുടെ വാലം മുറിച്ചു കഴിഞ്ഞാൽ നായ വാലുള്ള നായ് എന്ന് പറയാൻ പറ്റില്ല. നായ് വേറെ നല്ലെന്നേ പറയാൻ പറ്റും. അപ്പൊ ഇവിടെ മഖമൻ ശബ്ദത്തിന് തൃ അന്താദേശമായി വന്നപ്പോ മഖവൻ എന്ന് പറയുന്നത് എന്തായി? മകാരത്തിന്റെ സ്ഥാനത്തകാരം മഖവത്തന്നായി. എന്നുവെച്ചാൽ ഏകദേശ വികാരം സംഭവിച്ചു. ഇനി ഈ മഖവത് ശബ്ദത്തിനെ അനന്തമായ മഖവൻ എന്ന് പറയാൻ പറ്റുമോ? വാല് പോയി കഴിഞ്ഞാൽ വാലുള്ള നായ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നകാരം പോയിക്കഴിഞ്ഞാൽ ഇതിനെ അനന്തമായ മഖവ ശബ്ദം എന്ന് പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് വൃത്തിയിൽ എന്ന് പറഞ്ഞത് അനന്താനാം ഭാനാം ഏഷാം. അപ്പൊ വാലും പറഞ്ഞു കഴിഞ്ഞാൽ നായല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിനിങ്ങനെ ഒരർത്ഥം കൂടിയുണ്ട്. എന്താണ്? വാലുള്ള നായെന്നും പറയാൻ പറ്റത്തില്ല. വാലുപോയ നായെ വാലുള്ള നായെന്ന് പറയാൻ കഴിയാത്തതുപോലെ നകാരം പോയ മഖവൻ ശബ്ദത്തിന് അനന്ത മഖവൻ എന്ന് പറയാനും പറ്റത്തില്ല. ഏകദേശ വൃത അനന്യവത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ, മഖവൻ തന്നെയാണ് മഖവത്ത്. പക്ഷെ അതുകൊണ്ടത് വാലുള്ള മഖവത്താവും ഇല്ല. അതുകൊണ്ടാണ് വൃത്തി പറഞ്ഞെന്താണ് അനന്താന ഭാനാം അല്ലോ ഭവന എന്നുള്ള ഇന്ന് അന്നനെ ഇങ്ങോട്ടെടുത്തിട്ട് അങ്ങനെ അർത്ഥം പറയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ മഖവദഹ എന്നിടത്ത് എന്തുവരും? ഏകദേശപൂർവ്വം അനന്യത്വ പ്രകാരം സമ്പ്രസാരണം. യുവൻ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? യുവൻ സുഖന്നിരിക്കും എന്ന് വരുന്നു. സർവനാമസ്ഥാന അസംബുദ്ധ ഉപദേക ദൂർഘം വന്നു. യുവാൻ സുലോപിച്ചു, പിന്നെ നാലോപിച്ചു എന്ന് വന്നു. യുവൻ ഔ വന്നിരിക്കുന്നിടത്ത് യുവാനൗ യുവൻ യുവാനഹ പിന്നെ ഹേ യുവൻ ഹേ യുവാനു ഹേ യുവാന അടുത്ത് യുവാനം യുവാനു യുവൻ ശസ് ഭസഞ്ഞുള്ളപ്പോ എന്തുവരുന്നു? ശ്വയുവ മക്കോനാം അദ്ധ്യതി പ്രകാരം എന്തോരും അവിടെ രണ്ട് യകാരമുണ്ട് വകാരമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വകാരത്തിൽ സമ്പ്രസാരണം നടത്തി നോക്കാം എന്താ സംഭവിക്കുന്നറിയാം. വകാരത്തിൽ സമ്പ്രസാരണം എന്നാ എന്തുവരും? ഉകാരം വരും. അപ്പൊ എന്തായി? യു ഉ അൻ ശ്രദ്ധിച്ചോളണം. യു പിന്നെ ഊ അണ്ണന്നിരിക്കുന്നിടത്ത് എന്തുവരും? സമ്പ്രസാരണാസ്ഥ പൂർവരൂപം വരും. ഏകാദേശം വരും എന്തായി? യു യു യു ഉൻ യു ഉന്നിരിക്കുന്നിടത്ത് എന്തുവരും? അകസ്മനതിർ വരുമ്പോ എന്തായി? യൂൺ പരത്തിൽ എന്തിരിക്കുന്നു? വന്നോ രൂപ ശ്രദ്ധിച്ചോ. ഇവിടെയാണ് വരുന്നത് ശൈവമഘോനാം അബദ്ധതേ പ്രകാരം യകാരത്തിന് സംപ്രസാരണം വരാമല്ലോ എന്ന് സംശയം വരുന്നു അല്ലേ. പ്രാണ് പറയുന്നിടത്ത് ന സംപ്രസാരണേ സംപ്രസാരണം. ഇത് പാണിനി മുൻകൂട്ടി കണ്ട് ഇങ്ങനെ ഒരു അപകടം, അതുകൊണ്ടാണ് ഈ സൂത്രം ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞു സംപ്രസാരണേ പരതഹ പൂർവസ്യണഹ സംപ്രസാരണം നസ്യാത്. സംപ്രസാരണം പരമിരിക്കെ പൂർവത്തിൽ സംപ്രസാരണം വരത്തില്ല. സംഗതി എളുപ്പമായി. ഇവിടെ പരമിരിക്കുന്ന സംപ്രസാരണം ഏതാണ്? വകാരത്തിന് ആദേശമായി വന്ന ഉകാരം. അത് പരമിരിക്കുമ്പോൾ പൂർവത്തിന് സംപ്രസാരണം വരത്തില്ല. പൂർവത്തിന് വരേണ്ട സംപ്രസാരണം ഏതാണ്? യകാരത്തിന് ഇകാരം. അതിനെ നിഷേധിച്ചു. അതും പാണിനി മുൻകൂട്ടി കണ്ടത്. അതിന് അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതി യകാരസ്യ ന ഇത്വം എന്നുവെച്ചാൽ ഈ സൂത്രപ്രകാരം യകാരത്തിന് ഇത്വം വരുന്നില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം? സംപ്രസാരണം വരുന്നില്ല. അപ്പോഴാണ് ഈ സംശയം വരുന്നത്. എന്തുകൊണ്ട് ആദ്യം യകാരത്തിന് വന്നാലോ? യകാരത്തിന് ആദ്യം സംപ്രസാരണം വന്നു കഴിഞ്ഞാൽ എന്തുവരെ ഈ? അത് കഴിഞ്ഞിട്ട് വകാരത്തിന് സംപ്രസാരണം വന്നാ ഊ വന്നോടി. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതാണ് അടുത്ത് പറയുന്നത്. അത ഏവ ജ്ഞാപക അന്ത്യസ്യ എണഹ പൂർവ സംപ്രസാരണം. ഈ സൂത്രം തന്നെ ജ്ഞാപകമാണ്. അന്ത്യമായ എന്നുവെച്ചാൽ പരത്തിലിരിക്കുന്നതിനായിരിക്കും ആദ്യ സംപ്രസാരണം വരുന്നതാണ്. അത് ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഒന്നിന്റെ പരത്തിൽ വേറൊന്നിരിക്കുകയാണ് എണ്ണുകൾ. അതിന് സംപ്രസാരണം വരുമ്പോൾ ആദ്യം പരത്തിലായിരിക്കും സംപ്രസാരണം വരുന്നതെന്ന് ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പറയേണ്ട കാര്യമില്ല, ജ്ഞാപക സിദ്ധമാണ്. പാണിനി എല്ലാ കാര്യങ്ങളും പറയാറില്ല, ബാക്കി നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറയും. അതെങ്ങനെ മനസ്സിലാക്കും? ആ പരത്തിൽ സംപ്രസാരണം ഇരിക്കെ പൂർവത്തിൽ സംപ്രസാരണത്തെ നിഷേധിക്കുന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം ആദ്യം വരുന്ന എവിടെയായിരിക്കും? നല്ല പൂർവത്തിൽ വരുമ്പോൾ നിഷേധിക്കാൻ പറ്റും. അതായത് രണ്ട് എണ്ണുകളിരിക്കുന്നു, എണ്ണിനിക്ക് വരുന്നതാണല്ലോ സംപ്രസാരണം. അപ്പോ പാണിനി പറയുന്നു പരത്തിൽ സംപ്രസാരണം ഇരിക്കെ പൂർവത്തിന് സംപ്രസാരണം വരില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാം ആദ്യം വരുന്ന എവിടെയായിരിക്കും? പരത്തിൽ. അതുകൊണ്ടാണ് പൂർവത്തെ നിഷേധിച്ചത്. അതാണ് പറയുന്നത് അതേവ ജ്ഞാപക. ഈ സൂത്രം തന്നെ ജ്ഞാപകമാണ്. അന്ത്യസ്യണ പൂർവ സംപ്രസാരണം, അന്ത്യമായ എണ്ണിന് ആദ്യ സംപ്രസാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർവത്തിന് വരാൻ പറ്റുമോ? എന്തുകൊണ്ട്? എന്ന സംപ്രസാരണ സംപ്രസാരണം. പാണിനിയുടെ ബുദ്ധി അവിടെയാണ്. അപ്പൊ അത് നിഷേധിക്കാൻ വേണ്ടി ഒരു സൂത്രം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ സംപ്രസാരണത്തെ പരത്തില് ആണ് വരേണ്ടതെന്നും പാണിന് മനസ്സിലാക്കി തന്നു. അപ്പൊ എല്ലായിടത്തും എന്തോരും യു വൺ എന്നിരിക്കുമ്പോൾ ആദ്യം പരത്തിന് സംപ്രസാരണം വരും, മകാരത്തിന് സംപ്രസാരണം വരും. യു ഉ അൺ ഉടനെ സംപ്രസാരണാച്ച വരും. യു ഉൺ സവർണദീർഘം വരും. യു ഉൺ പൂർവത്തിന് സംപ്രസാരണം വരാൻ തുടങ്ങുമ്പോൾ പറയും സംപ്രസാരണ സംപ്രസാരണം നിഷേധിക്കും. യകാരത്തിന് സംപ്രസാരണ ഇകാരം വരത്തില്ല. എല്ലായിടത്തും യുൻ യുൻ യുൻ അസ് യുൻ ടാ യുൻ ങേ യുൻ മസ് യുൻ ഓസ് യുൻ ആം യുൻ ഈ ഇങ്ങനെ എല്ലായിടത്തും വരും. ഒരു പദത്തിൽ ഒരു സംപ്രസാരണം വരുമെന്ന് മാത്രമല്ല, ഒരു സംഭാഷണം വന്നാൽ എവിടെയും വരാം. പിന്നെയോ പരത്തിൽ ആദ്യം വരും, പിന്നെ പൂർവത്തിന് വരത്തില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ എന്താ പാണിനിക്ക് ഇങ്ങനെ ഒരു രൂപം ശ്രദ്ധിക്കണം. യൂനഹ എന്നൊരു രൂപം ശ്രദ്ധിക്കണം. അതിനുള്ള വിദ്യ പാണിനി കണ്ടുപിടിച്ചു. എന്ത് വിധിച്ചാൽ പറ്റും, എന്തിനെ നിഷേധിച്ചാൽ പറ്റും, അതൊക്കെ പാണിനിയുടെ ബുദ്ധി. യൂൻ ട അവിടെ എന്ത് വരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ സമ്പ്രസാരണം വരുന്നു, സമ്പ്രസാരണ ശുപൂർവരൂപം അകസവർണ്ണയ ദീർഘ യൂന യുവൻഭ്യാം നടത്ത എന്തോരും യുവഭ്യാം യുവഭി യൂനേ യൂൻ ഹേ യുൻ നേരത്തെ വന്നതുപോലെ തന്നെ യുവഭ്യാം യുവഭ്യ യൂൻ അസ് യൂനഹ യുവഭ്യാം യുവഭ്യ യൂനഹ യൂനോഹോ യൂൻ ഓസ് യൂൻ ആം യൂനാം യൂൻ ഈ യൂനി യൂനോഹോ യുവസു പരിപാടികൾ. അടുത്തു വരുന്ന ഏതാണ്? അർവൻ കുതിര ഋഗത്തു എന്ന് പറയുന്നത് ഇതൊക്കെ ഗുണാദിയിലുള്ള ശബ്ദങ്ങളാണ്, എല്ലാരൂടെ ശബ്ദങ്ങളാണ്. ഈ വന്നിരിക്കുന്ന എല്ലാം ഈ പിറകിലേക്ക് വന്നിരിക്കുന്ന എല്ലാം അതിൻ്റെ അർത്ഥം മാത്രം നമ്മൾ യുവ ശ്വ എന്ന് വെച്ചാൽ അറിയാൻ, യുവ എന്ന് പറഞ്ഞാൽ അറിയാം, മഖവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, അതൊക്കെ അർത്ഥങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പൂഷൻ എന്ന് പറഞ്ഞാൽ അരിയമ്മൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്നെ, സൂര്യദേവത അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പഠിച്ചതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ നാണക്കേടാണ്. അർവൻ അർവണ ത്രസൗ അനഞ്ഞ അർവണ തൃ അസൗ എന്നിടത്തെന്ത് സന്ധ്യ വന്നത്? പോയോ? ഇഗോയണച്ച് ഇഗോയണച്ച് ഉരണ്ടുവരെയും വരുമോ? ഇഗോയണച്ച് വരുന്നിടത്ത് ഉരണ്ടുവരെ വരുമോ? ഗുണം വരുമോ? ഇവിടെ എന്ത് വന്നു? അതോ ഉരണ്ടവര്? ഇത്ര അസുഖം ഇരിക്കുന്നിടത്ത് ഏത് സൂത്രം വന്നത്? അപ്പൊ പിന്നെ ഇവിടെ ഉരണ്ടവര് വരുന്നത്? അരവണ തൃ അസൗ അനഞ്ഞഹ നഞ്ഞാരഹിതസ്യ അർവൻ ഇത്യസ്യ അംഗസ്യ തൃ ഇതി അന്താദേശഃ നദു സൗ നഞ്ഞാരഹിതസ്യ അർവൻ ഇത്യസ്യ നഞ്ഞില്ലാത്ത അർവനെന്ന് വെച്ചാൽ നഞ്ഞ് സമാസം വരാത്ത അർവൻ ശബ്ദം. നഞ്ഞ് സമാസം വന്നു കഴിഞ്ഞാൽ അനർവൻ എന്ന രൂപം വരും. അങ്ങനെ അല്ലാത്തടത്ത് കേവല അർവൻ ശബ്ദം. ആ അർവൻ ശബ്ദത്തിന് നഞ്ഞാരഹിതസ്യ അർവൻ ഇത്യസ്യ എന്ന് പറയുന്നിടത്ത് എന്ത് സന്ധ്യ വന്നത്? പിന്നെ എന്ത് വന്നു? അർവൻ ഇത്യസ്യ എന്ത് വന്നു? മമോ ഹ്രസ്വജതി നമുട്ട് നിത്യം എന്ത് വന്നു? ഇവിടെ വരുന്ന കാരണം വന്നു നുട്ട്. അർവൻ നിത്യസ്യ അർവൻ നിത്യസ്യ എന്നാലും വായിച്ചുള്ളായിരുന്നു. സന്ധി പിരിക്കാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? അർവൻ നിത്യസ്യ എന്ന് വായിച്ചുള്ളയും. അർവൻ ഇത്യസ്യ ഇവണിച്ച് വന്നത് അവിടെയല്ല, ഇതി അസ്യ എന്നിടത്താണ് എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചവിടെ അർവൻ ഇത്യസ്യ നഞ്ഞാരഹിതസ്യ അർവൻ ഇത്യസ്യ അംഗസ്യ ലങ്കാധികാരത്തിലാണ്, അതുകൊണ്ടാണ് അംഗസ്യ എന്ന്. തൃത്തി അന്താദേശവും തൃ അന്താദേശവുമായി വരുന്നു. ഏത് ശബ്ദത്തിന്? ഏതിന് വരത്തില്ല? അനർവന് വരത്തില്ല. അർവന് തൃ വരും, നതു സൗ വരത്തില്ല. അപ്പൊ അർവൻ എന്ന് പറയുന്നത് നമുക്കറിയാം പഴയതുപോലെ തന്നെ. അർവൻ സൂന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? സർവനാമസ്ഥാന ജാസം ബുദ്ധാതൃവും വരുന്നു, സുലഭിക്കും വരുന്നു. എന്ത് വരുന്നു? അർവൻ ഔവന്നിരിക്കുമ്പോഴാണ് ഈ സൂത്രം വരുന്നത്. സൂവിലത് വരുന്നില്ല. അപ്പോ അർവ എന്നിടത്ത് അർവ എന്ന് തന്നെ വരും. അർവൻ ഔവന്നിരിക്കുന്നിടത്ത് വരും അന്താദേശമായി എന്തുവരും? തൃ വരും. ഇതിൽ നിന്നാണ് തൃ മറ്റേ സൂത്രത്തിൽ വന്ന ഏതില്? അവിടെ രണ്ടും അടുത്തടുത്താണെന്ന് നോക്കുക, സംശയം തീർത്ത് കളയുക. ഏ 28 അടുത്ത സൂത്രം. ഇത് അങ്ങോട്ട് പോയി തൃ അന്താദേശമായി വന്നു. അർവൻ എന്ന് പറയുന്നതിലെ നകാരത്തിന് എന്ത് വന്നു? തൃ വന്നു. തൃ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? എങ്ങനെ എങ്ങനെ? ആ ഉഗിതജാം സർവനാമസ്ഥാനെ അധാതു പ്രകാരം എന്തോ ഇത് ഉഗിത്തായതുകൊണ്ട് പഴയ സൂത്രം മഹാബഹുൾ അവിടെ വന്നതുപോലെ തന്നെ. അതുകൊണ്ടല്ലേ ചോദിച്ചത്. പുതിയ കാര്യമാണെങ്കിൽ ചോദിക്കത്തല്ലോ. പുതിയ കാര്യം ഞാൻ ഒന്ന് ചോദിക്കാൻ പോവുകയാണ്. എന്തുവരുന്നു? അർവൻ ഉഗിതജ സർവനാമസ്ഥാനെ അധാതുഹു പ്രകാരം മകവണി ശബ്ദത്തിൽ വന്നതുപോലെ ഒന്നും വന്നിട്ട് എന്ത് ചെയ്തു? അർവന്ത് അർവന്ത മനസ്സിലായല്ലോ. അർവൻ എന്നാണ് ഇരുന്നത്. അർവന്തവിലെ നഗാരം എന്ന് പറയുന്ന അർവനിലെ നഗാരമല്ല. അതിനെന്ത് സംഭവിച്ചു? നഗാരത്തിന്റെ സ്ഥാനത്ത് തകാരം വന്നപ്പോ അതിന് വേറൊരു നഗാരം കൊടുത്തു. ഏ സൂത്രം? ഉദജ സർവനാമസ്ഥാന. വാസ്തവത്തിൽ ആ അർവൻ എന്ന് പറയുന്ന ശബ്ദത്തിന് മാറ്റം വരരുത്. എന്നാ അർവന്തോ എന്ന് വരികയും വേണം. അതിനു വേണ്ടി പാണിനിയുടെ ബുദ്ധിയാണ്. ഇവിടുത്തെ പ്രാതിപതികം എന്താണ്? അർവൻ തന്നെ. അത് എന്നെ പിടിയുണ്ട്, അർവന്തോൻ എന്നിടത്ത് അതുണ്ട്. പക്ഷെ ആ പ്രാതിപതികത്തിലെ നഗാരത്തിനെ എന്ത് ചെയ്തു? ഇല്ലാതെയാക്കി തകാരം വിധിച്ചു. വീണ്ടും അതിന് ഉകുത്തു വെച്ച് നും വന്ന് വീണ്ടും നഗാരം കൊണ്ടുവന്നു പഴയതുപോലെ ആക്കി. അർവന്തോ. ഇവിടെയാണ് ഒരു ചോദ്യം. ചോദ്യം പുതിയതാണെങ്കിൽ ഉത്തരം പഴയതാണ്. അർവന്തോ എന്ന് പറയുന്നിടത്ത് ണത്തും വരുമോ എന്നുള്ളതാണ് നഗാരത്തിന്. അർവന്തോ ണത്തും വരുമോ? പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വന്നില്ല? ഉത്തരം പഴയതാണ്, ചോദ്യം പുതിയതാണ്. അല്പം ചിന്തിച്ചാ പറയാം. ഇവിടെ പദാന്തമാണോ അർവന്തോല്? വെറുതെ ചിന്തിച്ച് കാട് കയറി പോയത്, വഴിക്ക് ചിന്തിക്കണം. ആവശ്യമില്ലാത്തതെന്ന് ചിന്തിച്ചു പോരുത്. സംഗതി എളുപ്പമാണ്. അതുകൊണ്ട് നഗാരത്തിന് നത്തും വരുന്ന നിഷേധിക്കുന്ന സൂത്രം ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? അത് നിഷേധിക്കണം. പദാന്തസി ഇവിടെ പ്രവർത്തിക്കും. അർവൻ തോന്നുള്ളത് ഇല്ല. അർവൻ ആണ് പ്രാതിപതികം. അവന്നിരിക്കുമ്പോ അവിടെ പദസഞ്ജ വരത്തില്ല. തകാരം വന്നു. ഇത് തകാരത്തിന്റെ മുമ്പിലാണെന്നും വന്നു. അപ്പൊ ഒരു കാരണവശാലും പദാന്തസി നിഷേധിക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് നഗാരത്തിന്? ഇവിടെ നോക്കുക, പൂർവ്വത്തിലെ നിമിത്തം കൊണ്ട് എന്താണ്? രേഫം. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? അകാരം അട്ടിൽപ്പെടും. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും നഗാരത്തിൽ നഗാരം വരേണ്ടതാണ്. പക്ഷെ ഒരു നിസ്സാര കാര്യം കൊണ്ട് വന്നില്ല. വളരെ നിസ്സാരമായ കാര്യം. പഠിച്ച കാര്യം പഠിക്കാത്ത ചോദിക്കത്തില്ലല്ലോ. പഠിക്കാത്തത് പഠിപ്പിക്കും, പഠിച്ചത് ചോദിക്കും. അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അതിന് രഹസ്യമൊന്നുമില്ല. ഇന്ന് വന്നിട്ട് എങ്ങനെ സന്ധി ചെയ്തു? ശരിയെന്നോഷ്ഠോ എന്നൊരു സൂത്രം പഠിച്ചിട്ടില്ല. ഷ്ണാഷ്ഠ ഇവിടെ എങ്ങനെയാ വരുന്നത്? അതെങ്ങനെ വരുന്നത്? അത് ഇതുമായിട്ട് എന്താ ബന്ധം? തായ് താഥ ദാഥ നാ. തായും നായും അല്ലേ അവിടെ ഇരിക്കുന്നു. സ്തോശുനാശു എങ്ങനെ വരും? എവിടെ തകാരവും നഗാരവും കൊണ്ടാലും അവിടെയൊക്കെ വരും. സ്തോശുനാശു അത് സകാര തവർഗങ്ങളും സകാര ചവർഗങ്ങളും വേണം. ഇവിടെ ഉണ്ടാവത് പിന്നെ എങ്ങനെയാ? പക്ഷെ ചിന്തിച്ചത് ശരിയായ വഴിക്ക് തന്നെ. കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ഉത്തരം കിട്ടും. ആ വഴിക്ക് ചിന്തിച്ചാൽ മതി. ആ വഴിക്ക് തന്നെ ചിന്തിച്ചാൽ മതി, ഇനി വഴി മാറരുത്. ശരിയായ ദിശയിൽ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. നശ്ചവതാന്തസ്യ കറക്റ്റ്. പ്രകാരം എന്ത് ചെയ്തു? നകാരത്തിന് എന്ത് വന്നു? നകാരത്തിന് നശ്ചാവതാന്തി ശരി. പ്രകാരം നകാരത്തിന് എന്ത് വന്നു? അനുസ്വാരം വന്നു. പിന്നെ എന്ത് ചെയ്തു? അനുസ്വാരസ്യ ഈ പരസവർണ പ്രകാരം എന്ത് വന്നു? ഇത്രയും കറക്റ്റ്. ഇനി എന്തുകൊണ്ടാണ് വരാത്തതെന്ന് കൂടെ പറഞ്ഞാൽ മതി. ഇത്രയും കറക്റ്റ് ചെയ്യണേ. എന്തുകൊണ്ടാണ് നത്വം വന്നില്ല എന്നുകൂടെ പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ കറക്റ്റ്. ഏത് ഉത്തരം? ത്രിപാദസൂത്രം ആയതുകൊണ്ട് അത് ത്രിപാദിയിലല്ലേ. എത്തിക്കഴിഞ്ഞു. കൂടസൂത്രം ഏത്? പരസൂത്രം ഏത്? അനുസ്വാരസ്യ പരസവർണ പരസൂത്രം. പൂർവസൂത്രമാണ് ഏത്? അപ്പൊ അതിന്റെ ദൃഷ്ടിയിൽ പരസവർണം വന്നത് അസിദ്ധം, അതുകൊണ്ട് അത്തും വരുന്നില്ല. പരസവർണം വന്നത് പൂർവസൂത്രത്തിന്റെ ദൃഷ്ടിയിൽ അസിദ്ധമായി, അതുകൊണ്ട് അത്തും വരുന്നില്ല. പൂർവോത്രാസിദ്ധം ശരിയാണ്. നിങ്ങളുടെ പലരുടെ പരിശ്രമം കൊണ്ടാണെങ്കിലും അവസാനം കാര്യം എത്തിച്ച്. എനിക്ക് പറയേണ്ടി വന്നില്ല, കൊള്ളാം. അത് തന്നെയാ കാരണം. എന്താണ്? നശ്ചാപദാന്തസ്യ ചലി പ്രകാരം അനുസ്വാരം വന്നു. അനുസ്വാരസ്യ പരസവർണം പരസവർണം വന്നു. ആ പരസവർണം എന്ത് ചെയ്തു? പൂർവോത്രാസിദ്ധ പ്രകാരം അട്ടുപ്പാനുവായ അവയ്ക്ക് അസിദ്ധമായി. അതുകൊണ്ട് ഇത് വേറെയും പല സ്ഥലങ്ങളിലും വരും മുഹൂർത്തമാണ്. അതുകൊണ്ട് ഇവിടെ നത്വം വന്നില്ല. അതാണ് പഠിച്ച കാര്യം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഓർക്കണം. അതുകൊണ്ടാണ് നത്വം വരാത്തത്. അർവന്തൗ അർവന്ത അവിടെ എന്ത് വരുന്നു? അർവണ ത്രസ അനഞ്ഞ അർവന്തം അവിടെ എന്ത് വരും? എല്ലായിടത്തും തൃ വരുന്നു. സർവനാമസ്ഥാനെ അതാത് ഒന്നും വരുന്നു. അർവന്തം അർവന്തോ എല്ലായിടത്തും എന്നുവെച്ചാൽ സർവനാമസ്ഥാനം പരവിരിക്കുന്നിടത്തെല്ലാം എന്ത് വരുന്നു? തൃ അന്താദേശവും വരുന്നു, നും വരുന്നു. തൃജ്വത്താണ് വരുന്നു. അതെവിടെ വന്നത്? ക്രോശബ്ദത്തിൽ. ഇവിടെ തൃ അന്താദേശം വരികയാണ്. അടുത്തത് ദ്വിതീയ ബഹുവനത്തിലാണ്. അറുപത് അറുവൻ ശ്വസന്നിരിക്കുമ്പോ അവിടെ എന്താണ് ഇത് വരുമോ? ഏതാണ്? ഇല്ല. അപ്പോ അറുവൻ ശ്വസന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അറുവൻ അസന്നിരിക്കുമ്പോ എന്ത് വരുന്നു? എന്താണ് ഏ സൂത്രം വരുന്നു? വരൂ അർവണത്തസവനഞ്ഞ വരൂ. സു ഒഴികെയുള്ള എല്ലായിടത്തും വരും. സുന് മാത്രമേ നിഷേധിച്ചുള്ളൂ. ഇപ്പൊ എല്ലായിടത്തും വരും. ഇപ്പൊ എന്തുവരും അവിടെ? നും വരൂ. എന്തുകൊണ്ട്? ഉദജ സർവനാമസ്ഥാന സർവനാമസ്ഥാനമല്ല. അപ്പൊ നകാരത്തിന് തകാരം വന്നിട്ട് എന്തുവരും? അർവർവത് അസരിക്കുമ്പോ അർവത്തഹ. അപ്പൊ ഇനി ഭസഞ്ഞ ഉള്ളിടത്തെല്ലാം നകാരത്തിന് തകാരം വന്നിട്ട് അർവത് അസ് അർവത്ത അർവത്ത അർവത്ത് ഭ്യാം എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ജലാഞ്ജസ്വന്തി അർവത് ഭ്യാം അർവത് ബിഹി. ഇവിടെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അർവത്തേ അർവത്തേ എന്നിടത്ത് എന്ത് വന്നു? അർവണ തൃഥ എന്ന അർവത്തേ അർവത്ഭ്യാം അർവത്ഭ്യാ അർവത്ത അർവത്ഭ്യാം അർവത്ഭ്യാ അർവത്ത അർവതോ അർവതാം അർവതി അർവതോ അർവത് സു അർവത് സു. ഹേ അർവൻ ഹേ അർവന്തു അർവന്തു. ശബ്ദത്തെ അനുകരിച്ചു കൊടുത്തിരിക്കുന്നു. അർവൻ എന്ന് പറയുന്ന ശബ്ദത്തെ അതിന്റെ അനുകരണ രൂപം അങ്ങനെ എടുത്ത് കാണിക്കാം. ഇവിടെ പറഞ്ഞു നഞ്ഞാരൈതസ്യ എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ നഞ്ഞില്ലാത്ത. അപ്പൊ നഞ്ഞു വന്നാൽ എങ്ങനെയായിരിക്കും രൂപം? അനർവൻ. അതിന്റെ രൂപങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അനർവ അനർവ അനർവാനോ അനർവാണോ അനർവാനോ ആണോ അനർവാണത്വം വരുമോ? ദത്ത വന്നിട്ടില്ല, നുമ്മ വന്നിട്ടില്ല, പ്രാതിപദികത്തിലെ നകാരമാണ്. രേഖത്തിന്റെ പരത്തിലിരിക്കുന്ന അഭയസൂത്രം വരും. അട്കുപ്പണുവായി അപ്പി ഇണത്വം വന്നിട്ട് അനർവാണോ അനർവാണ. ഹേ ഹേ അനർവൻ അനർവാണോ അനർവാണ അനർവാണം അനർവാണോ അനർ ഏ സൂത്രം വരും? സൂത്രം ഏത് വരും? അവിടെ വരുന്ന സൂത്രം ഏത് വരും? വരില്ലെങ്കിൽ ചോദിക്കോ, നല്ല കാര്യമായി. പഠിച്ച സൂത്രം ഏതാ വരുന്നത്? സൂത്രം വരും, അതുകൊണ്ടാ ചോദിക്കുന്നു. അനർവാണ ദ്വിതീയ ബഹുവനത്തിൽ അനർവണ അനർവാണ എന്ന് പറയുന്നില്ല, അനർവന്റെ അനർവണ എന്ന് പറയുന്നിടത്ത് നമ്മൾ മുമ്പ് പഠിച്ച ഒരു സൂത്രം വരും. അവിടെ അല്ലോന വരുമോ? വരത്തില്ല. പിന്നെ സൂത്രം വരും? ണത്വം നേരത്തെ വന്നല്ലോ, അതിപ്പോ വന്നതല്ലോ, ഇവിടെ വരുന്നതല്ലോ. കൂപ്പാണ് പോയ വീണത്വം വന്നു ഇവിടെ. സംയോഗാത് വമന്താത് വകാരാന്തമല്ലേ? അല്ലോപോനെ നിഷേധിക്കും. അതൊന്നും പഠിച്ച സൂത്രമെന്ന് പറഞ്ഞു അനർവണ. അതാ സൂത്രം തൃതീയ മുതൽ അനർവണ അനർവഭ്യാം അനർവഭി അനർവനെ അനർവഭ്യാം അനർവണ അനർവഭ്യാം അനർവഭ്യ അനർവണ അനർവഹോ അനർവണ അനർവണി അനർവനുഹോ അനർവസ് ആണ് അർവന്തോ. അത് ഇവിടെ കൊടുത്തിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അർവദ്ഭ്യാം ഇത്യാദി വേണമെന്നില്ല. അത് അനുകരണ ശബ്ദം എന്ന് പറയുമ്പോൾ ഈ ശബ്ദമല്ല സൂത്രത്തിൽ, നമ്മുടെ പ്രാതിപദികമല്ല അതിലേ ആ സൂത്രം അത് പ്രവർത്തിക്കത്തുള്ളൂ. ഇങ്ങനെ ഇവിടെ വരുന്നിടത്തും സൂത്രത്തിൽ അങ്ങനെ മനസ്സിലായിക്കോളും. അനുകരണ ശബ്ദങ്ങൾ അനുകരണവും അനുകാര്യവും രണ്ട് ശബ്ദങ്ങളുണ്ട്. അനുകരണവും അനുകാര്യവും തമ്മിൽ ഭേദമെന്നും അഭേദമെന്നും രണ്ട് പക്ഷമുണ്ട്. സൗകര്യം പോലെ എടുക്കുക. അർവണ എന്നുള്ള രൂപ ശ്രദ്ധിച്ചാൽ പോരെ. അടുത്തു വരുന്ന ഏതാണ്? പഥി മഥി അർബുക്ഷാം ആത്. പഥിൻ ശബ്ദം പിന്നെ മഥിൻ ശബ്ദം റബുക്ഷിൻ ശബ്ദം മൂന്ന് ശബ്ദങ്ങളാണ്. പഥിൻ വഴി മാർഗം. മഥിൻ എന്ന് പറയുന്നത് എന്താണ്? മന്ധനദണ്ഡ്. പഴയകാലത്തെ തൈര് കടയുന്ന സാധനം. ഇതൊക്കെ ആയിരുന്നു അന്നത്തെ വലിയ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം സാധനങ്ങളൊക്കെ ആയിരുന്നു തൈര് കടയുന്ന സാധനം. കണ്ടുപിടിച്ച കൃഷിയുടെ പേരറിയാമോ? അറിയത്തില്ല. പണ്ടേ പേറ്റന്റ് എടുത്ത സാധനമാണ് ഇതൊക്കെ. മഥിൻ ഇർബുക്ഷിൻ എന്ന് പറയുന്നത് സ്വർഗം അല്ലെങ്കിൽ വജ്രം, രണ്ടർത്ഥവും കൊടുത്തിട്ടുണ്ട്. യേശാം ആകാരോ അന്താധീശസ്യാത് സൗപരേ. ഈ ശബ്ദങ്ങൾക്ക്, പഥിൻ മഥിൻ ഇർബുക്ഷിൻ മൂന്ന് ശബ്ദങ്ങൾക്കും ആകാരം അന്താദേശമായി വരും. എപ്പോ? സൂപരമിരിക്കെ. ഓരോന്നായിട്ട് എടുത്ത് നോക്കുക. പഥിൻ സൂന്നിരിക്കുന്നു. പഥിൻ്റെ ആകാരം അന്താദേശമായി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നകാരത്തിൻ്റെ സ്ഥാനത്ത് ആകാരം വരുമ്പോൾ എങ്ങനെ വരും? പഥി ആ സു. ഓർത്തോണം തെറ്റിപ്പോരുത്. എങ്ങനെയായി രൂപം? പഥി ആ ഹ്രസ്വമല്ല, ആത്തെന്നാണ് ആകാരം. ത ഉച്ചാരണാർത്ഥം. ശേഷിക്കുന്ന എന്താണ്? ആ വരും. പഥി ആ സു. പഥി ആ സു എന്നിരിക്കുമ്പോ പ്രയാസപ്പെടണ്ട, തീർന്നില്ല. അടുത്ത സൂത്രം വരുന്നുണ്ട്. ഇതോ അത് സർവനാമസ്ഥാനേ പഥ്യാദേർ ഇക്കാരസ്യ അകാരകസ്യ സർവനാമസ്ഥാനേ പരേ. സർവനാമസ്ഥാനം പരമിരിക്കുമ്പോ പഥ്യാദി എന്ന് പറഞ്ഞാൽ അതാണ്. പഥി പഥിൻ മഥിൻ ഋഭുക്ഷിൻ മൂന്ന് ശബ്ദങ്ങൾക്കും ഇടയും ഇക്കാരത്തിന് എന്തുവരും? അകാരം. ഇകാരസ്യ അകാര എന്നാണ്. ഈ മൂന്നിലും വികാരം ഉണ്ടല്ലോ. പഥിനൊരു വികാരമുണ്ട്, മഥിനൊരു വികാരമുണ്ട്, ഋഭുക്ഷിൻ ഇതിൽ വികാരമുണ്ട്. ഈ വികാരത്തിന് എന്ത് വരുന്നു? അകാരം വരുന്നു. അപ്പൊ എങ്ങനെ, ഇപ്പൊ എങ്ങനെയായി രൂപം? എങ്ങനെയായി? പഥ് ഈക്ക് എന്ത് വന്നു? ഈ പരത്തിലെന്തിരിക്കുന്നു? ആ പിന്നെ പരത്തിലെന്തിരിക്കുന്നു? സു. ഇവിടെയും പറയുന്നുണ്ട് സർവനാമസ്ഥാനേ. അപ്പൊ ഇത് സർവനാമസ്ഥാനത്ത് എല്ലായിടത്തും വരും. അപ്പൊ പഥ് ആ സു. ഇവിടെയും തീർന്നു പോയി എന്ന് പ്രയാസപ്പെടേണ്ട, അടുത്ത് വരുന്നുണ്ട്. ധോന്ധ പഥി മഥോഹോ ധസ്യ ന്ധ ആദേശ സർവനാമസ്ഥാനേ. എല്ലായിടത്തും ഈ സ്യാദെന്നുള്ളത് വിട്ടിരിക്കുകയാണ്. അത് ശരിയായ കാര്യമല്ല, ലാഭപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പതിമധോസ്ഥസ്യ ന്ധാദേശ സർവനാമസ്ഥാനേ. ഈ രണ്ട് ശബ്ദത്തിനെ എടുത്താൽ മതി ഇവിടെ. എന്തിന്? പഥിയെയും മഥിയെയും, പഥിനും മഥിനും. ഈ രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു സാധനമാണ് എന്തോന്ന്? ധ. ധ ആ ധനെന്തുവരും? ധ വരും, നകാരം കൂടെ ചേർത്ത്. അത് ധ സ്വരം വിട്ടിട്ടാണ്. വ്യഞ്ജനത്തെ മാത്രം എടുക്കുക, ഹല്ലിനെ മാത്രം എടുക്കുക. പഥിയിലെയും മഥിയിലെയും പഥിനെയും മഥിനെയും ധ മാത്രം എടുക്കുക. ആ ധനെന്ത് വരും? ധ. എന്താ അല്ല വരുന്നത്? പിന്നെ ധ വരും. ധീക്കല്ല വരുന്നത്. പിന്നെ ധന്. ധനെന്ത് വരും? ധ വരും. അപ്പൊ എന്തായി? പന്ത് ആ സു. ഇത്രയല്ലോ. അവിടെ ഇവിടെ സ്ഥാനിയും ആദേശവും എന്താണ്? വ്യഞ്ജനമാണ്. സ്ഥാനിയിലും സ്വരമില്ല, ആദേശത്തിലും സ്വരമില്ല. അപ്പോ ഇനി നോക്കുക, ആ ആന്നിരിക്കുന്നിടത്ത് എന്തോരും എന്തായി? പന്ത് ആ സു. ഇനി പന്ത് ആ പന്ത പന്ത ഋത്തു വിസർഗം വരുമ്പോ പന്താഹ പന്താഹ ആഹ എന്ന ദീർഘം കണ്ടുകൊണ്ട് പ്രഥമ ബഹുവിനാണെന്നും ധരിച്ചു കളയരുത്. പഥിൻ എന്ന് പറയുന്ന പ്രാതിപതി ശബ്ദത്തിന്റെ പ്രഥമ ഏകവചന രൂപമാണ് പന്താഹ. അതിന് പാണിനി ഇത്തിരി പണിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരു തച്ചന്റെ പണി പണിഞ്ഞു പഥിനിൽ നിന്നും പന്താഹ ഉണ്ടാക്കിയെടുക്കുന്നതിന്. പഥിൻ സുഗന്ധിത ആദ്യം എന്ത് ചെയ്തു? നകാരത്തിന് അകാരത്തെ വിളിച്ചു. പിന്നെ എന്ത് ചെയ്തു? ഇകാരത്തിന് അകാരത്തെ വിളിച്ചു. പിന്നെ പൂർവ്വത്തിലിരുന്ന ധകാരത്തിന് അന്ധ വിധിച്ചു. ഇതാണ് പുതിയ പണി. പഴയ പണി ഇവിടെ ചെയ്യുമ്പോ പന്താഹ എത്ര എളുപ്പം ശ്രദ്ധിച്ചു. പന്താഹ. അപ്പൊ ഈ സൂത്രം കണ്ട് പേടിച്ചു പോരുത്. പഥിമധീർ ഭുക്ഷാം ആത് ഇതോ സർവനാമസ്ഥാനെ തോന്ത. ഇതിന്റെ കാര്യങ്ങൾ ഓർത്തിരുന്ന എളുപ്പമാണ്. മൂന്ന് സൂത്രം കൂടുതലാണെന്നൊന്നും വിചാരിക്കരുത്. മൂന്ന് സൂത്രം കൂടെ ഒരു സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്, ഒരു രൂപമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പഥൻ ശബ്ദത്തിൽ നിന്ന് ഒരു രൂപം ഉണ്ടാക്കി, ഇതുപോലെ മഥൻ ശബ്ദത്തിൽ നിന്ന് ഒരു രൂപം ഉണ്ടാക്കും. നിർഭുക്ഷൻ ശബ്ദത്തിൽ നിന്ന് ഒരു രൂപം ഉണ്ടാക്കുന്നതിന് ഈ മൂന്ന് സൂത്രത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അതിൽ ധ ഇല്ല, അതുകൊണ്ട് എന്താ വരത്തില്ല. പന്ധാഹ മനസ്സിലായില്ലേ? പഥിൻ സുഗന്ധിരുന്നു, നകാരത്തിൽ എന്ത് വിധിച്ചു? ആകാരം. ഇകാരത്തിൽ എന്ത് വിധിച്ചു? ധകാരത്തിൽ എന്ത് വിധിച്ചു? ധ. ആയും ആയും കൂടെ സവർണ തീർക്കും. സകാരത്തിന് ഋത്ത വിസർഗം. പന്ധാഹ ആണ് ഈ ശബ്ദങ്ങളെല്ലാം അവ്യുത്പന്ന ശബ്ദങ്ങളാണ്. ഗച്ഛത്തി അനേന ഇതി പന്ധ, ഏത് വഴിക്കാണോ പോകുന്നത്. അങ്ങനെയൊക്കെ വ്യുത്പത്തി പറയും. വ്യുത്പത്തി പറഞ്ഞില്ലെങ്കിലും പന്ധ എന്ന് പറഞ്ഞാൽ വഴി എന്നതിനെ.